അനഡ്വാൻ കഴിഞ്ഞു. തുരാഷാട്ട് തുരാഷാഡ് കഴിഞ്ഞു. സഹേഹി സാഡഹ സഹ എന്താ പറഞ്ഞത്? സാഡ് രൂപത്തിലുള്ള സഹിന്റെ സഹ സകാരത്തിന് മൂർധന്യം വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ സാഡ് രൂപത്തിലുള്ള സഹ എന്ന് പറയുന്ന ഏതാണ്? പുരാഷാഡ്. അപ്പൊ അവിടെ ഷത്വം വന്നു. ചർത്തും വരുമ്പോ എങ്ങനെയാണ് രൂപം? പുരാ ഷാട്ട്. ഇവിടെ ഷത്വം വരുമോ? വരുമോ? അത് സാഡ് രൂപത്തിലാണോ? ചർത്തും വരുമ്പോ സാഡ് കാണോ? ചർത്തും വരുമ്പോ സാഡ് എന്നാണോ സാട്ടെന്നാണോ? അപ്പൊ അവിടെ ഷത്വം വരാമോ? ഷത്വം വരണമെങ്കിൽ എന്ത് വേണം? സാടെന്ന് വേണം. ചർത്തും വന്നാ സാടെന്നുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നു. ചർത്തു വന്നു കഴിഞ്ഞാൽ സാട്ടുണ്ടോ? ഷത്വം വരണമെങ്കിൽ സാഡ് വേണ്ടേ? ഷത്വം വരണമെന്നുണ്ടെങ്കിൽ സാഡാകണ്ടേ? സാഡ് ആ ഷത്വം വന്നു. അപ്പൊ പിന്നെ സാഡല്ലല്ലോ. ഷത്വം വന്നു കഴിയുമ്പോഴത്തേക്ക് ഖരിജമൊന്ന് സാഡായി കഴിഞ്ഞാൽ ഇത് സാഡ് രൂപമൊന്നും പിന്നെ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ സാഡല്ലല്ലോ. ഇനി സാഡിനെ കരുതിയാണ് ഷകാരം വരുന്നതെങ്കിൽ സാഡ് സാട്ടായി കഴിഞ്ഞാൽ ഷകാരത്തിന് എന്ത് സംഭവിക്കും? അത് സാഡായിരുന്നപ്പോ സാട്ടിനെ നിമിത്തമാക്കി ഷത്വം വന്നു കഴിഞ്ഞാൽ എന്തിനെ നിമിത്തമാക്കിയാണോ ഷത്വം വന്നത് അത് സാട്ടായി മാറിക്കഴിഞ്ഞാൽ ഷത്വത്തിന് എന്ത് സംഭവിക്കും? നിമിത്തമായി നിമിത്തികസ്യപ്യവായ പ്രകാരം സകാരമായി പോകും. എന്താ പറഞ്ഞിരിക്കുന്നത്? സാഡ് രൂപസ്യ എന്നല്ലേ പറഞ്ഞത്? സാഡ് രൂപമാണ് ഷകാരത്തിന് നിമിത്തം. അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? സാഡ് രൂപസ്യ എന്ന് പ്രത്യേകം പറഞ്ഞല്ലേ. സ്ഥാനികതാദേശം എന്തോന്നു ഇവിടെ? ഇവിടെ സാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എടുക്കേണ്ടത് പദാന്തം എന്നാണ്. സാട്ട് രൂപം എന്ന് വെച്ചാൽ അങ്ങനെ പറയും പദാന്ത ഉപലക്ഷണം. പദാന്തം എന്നുള്ള അർത്ഥത്തിലാണ് സാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാട്ട് രൂപം ഒന്ന് എടുക്കരുത്, പദാന്തത്തില സാട്ട് എന്നെടുക്കണം. ഇപ്പൊ പദാന്തത്തിൽ അതെങ്ങനെ ഇരുന്നാലും ശരി, സാട്ടായിരുന്നാലും ശരി, സാട്ട് രൂപത്തിലായാലും ശരി, അതാണ് ഉപലക്ഷണം സ്വീകരിക്കുന്നത്. തദ്ബോധകത്വേ സതി തദ്ദിതര ബോധകത്വം. ഉപലക്ഷണത്തിന് പലതരത്തിൽ പറയും എന്നാണ്. അതിനെ ബോധിപ്പിക്കുക, അതിന് ഇതരമായതിനെയും ബോധിപ്പിക്കുക, അതാണ് ഉപലക്ഷണം. അപ്പൊ ഉപലക്ഷണമായതുകൊണ്ട് സാഡെന്ന് പറയുന്നത് സാഡിനെയും ബോധിപ്പിക്കും, സാട്ടിനെയും ബോധിപ്പിക്കും. അപ്പൊ തുരാ സാഡ് എന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പദാന്ത ഉപലക്ഷണമായതുകൊണ്ട് സാഡിന് വരുന്ന ഷത്തും ചർത്തവും വരുന്ന സാട്ടിനും വരും. അല്ല ഇവിടുത്തെ പറഞ്ഞത് സാഡ് രൂപസ്യ എന്ന് പറഞ്ഞില്ലേ. സാഡ് രൂപം എന്ന് പറഞ്ഞല്ലേ. അടുത്തു വരുന്നത് സുദിവ് പ്രാതിപതികമാണ്. സുദിവ് എന്ന് വെച്ചാൽ വകാരാന്തം. ഇല്ല, അടുത്ത സുദീപ്. സു എന്ന് വെച്ചാൽ ശോഭന. ദൗഹു യസ്യ യസ്മിൻ എന്നൊക്കെ എടുക്കാം. ഇവിടെ സു ദ്യവ് എന്ന് പറയുന്ന ഒരു സമസ്ത പദമാണ്, സമാസം ചെയ്തിരിക്കുകയാണ്. സു എന്ന് പറയുന്ന പദവും ദിവും കൂടെ ചേർത്ത് സമാസം ചെയ്തിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടടത്ത് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇങ്ങനെ അന്നടുത്തുകൊണ്ട് സമാസം, എന്നാലും ഇവിടെ ഇങ്ങനെ ദിവ് എന്ന് പറയുന്ന ഒരു പദത്തിനായി എടുത്ത് കാണിക്കാതെ സുദിവ് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ദിവ് എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ അതിവിടെ പ്രയോഗിക്കാൻ പറ്റത്തത് പുല്ലിംഗ പ്രകരണമാണ്. അപ്പോൾ കേവല ദിവ് പ്രയോഗിക്കാൻ പറ്റത്തില്ല. ദ്യോ ശബ്ദം നമ്മൾ നേരത്തെ പഠിച്ചു. ദ്യോ ശബ്ദം സ്ത്രീലിംഗ ശബ്ദമാണ്. ദ്യോ ദ്യൗഹു ദ്യൗഹു ദേവെന്നുണ്ടോ? ദ്യൗഹു എന്നിടത്തെ സൂത്രം വന്ന് അത് സ്ത്രീലിംഗ ശബ്ദം. ദ്യോ പ്രാതിപതി. ആ ദ്യോ ശബ്ദത്തിന്റെ പ്രഥമ പുരുഷ പ്രഥമ ഏകവചനത്തിൽ എങ്ങനെ രൂപം വരും? ദ്യോ ശബ്ദത്തിന്റെ ദ്യൗ ദ്യൗഹു എന്ന് വരും. ഇവിടെ ദിവ് ശബ്ദത്തിന്റെയും ഏകവചനത്തിന്റെ രൂപം അങ്ങനെ തന്നെ ദ്യൗഹു എന്ന് തന്നെ. വ്യത്യാസമില്ല, രൂപവ്യത്യാസമില്ല. പ്രാതിപദികത്തിന് വ്യത്യാസം, ഒരിടത്ത് ദ്യോ മറ്റൊരിടത്ത് ദിവ്. പക്ഷെ പ്രഥമ ഏകവചനത്തിന് വ്യത്യാസമില്ല, ദ്യൗഹു എന്ന് തന്നെ. അപ്പോൾ ഇവിടെ സുദിവാണ് പ്രാതിപദികം വിഗ്രഹിക്കുന്നത്. സു ദ്യൗഹു യസ്യ അർത്ഥവും രണ്ടിൻ്റെയും ഒന്ന് തന്നെ. സ്വർഗം എന്നർത്ഥമുണ്ട്, ആകാശം എന്നർത്ഥമുണ്ട്. ആർക്കാണോ നല്ല സ്വർഗമുള്ളത് അവൻ എന്ന് വരാം. സു ദ്യൗഹു യസ്യ ദ്യൗഹു യസ്യ. ഇപ്പൊ ദ്യോ ശബ്ദമായാലും ദ്യൗഹു എന്ന് വരും, ദിവ ശബ്ദമായാലും ദ്യൗഹു എന്ന് വരും. അതുകൊണ്ട് വിഗ്രഹിക്കുമ്പോൾ സു ദ്യൗഹു യസ്യ എന്നാണ് വിഗ്രഹിക്കുന്നത്. ആ ദ്യൗഹു എന്ന് പറയുന്ന ദിവ ശബ്ദത്തിന്റെ പ്രഥമമായ ഏകവചനമാണ്. നല്ല ദ്യൗ ആർക്കാണോ ഉള്ളത് അവൻ. സുദിവ് സു എന്നിരിക്കുമ്പോൾ അവിടെ വരുന്നു ദിവ ഔത്ത്. ദിവിധി പ്രാതിപതി ഔത്ത് സ്യാദ് സൗ സുദ്യു സുദിവ. ഇതെന്താ പറയുന്ന ദിവിധി പ്രാതിപതികസ്യ ദിവ എന്ന് പറയുന്ന പ്രാതിപതികത്തിന് ഔത്ത് സ്യാദ് ഔത്ത് വരുന്നു. എപ്പോ സൂപരമിരിക്കും ദിവിന് ഔത്ത് വരും, സൂപരമിരിക്കും. ഔത്തിൽ തകാരം ഉച്ചാരണത്തിന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ശേഷിക്കുന്ന എന്താണ് ഔ. ഇതും അംഗാധികാരത്തിലാണ് തദന്ത വിധി വരും. ദിവിന് വിധിച്ചത് സുദിവിനും വരുന്നു. ഇപ്പൊ സുദിവ് സു എന്നിരിക്കുമ്പോൾ ഇവിടെ അലോന്തിസി പ്രകാരം അന്ത്യമായ വകാരത്തിന് ഔകാരം വന്നു. എന്തായി സുദി ഔ ദി ഔ എന്നിരിക്കുന്നിടത്ത് എന്തുവരും? വിവണിച്ചു വന്നു. സുദ്യൗ പരത്തിലിരിക്കുന്ന സുവിനൊരുത്ത് വിസർഗം വരുമ്പോൾ സുദ്യൗഹു. മനസ്സിലായല്ലേ? ദിവ് സൂന്നിരുന്നു, വകാരത്തിന് ഔകാരം വന്നു. ദി അവന്നായി എണ്ണു വന്നു. ദ്യവുന്നായി പരത്തിലിരിക്കുന്ന സൂവിന് എടുത്ത് വിസർഗം വന്നത് സുദ്യവ്. ഇവിടുത്തെ പ്രാതിപതികം എന്താണ്? സുദിവ്. അവന്നിരിക്കുമ്പോ എന്തോരും? സുദിവോ സുദിവഹ ഹേ സുദ്യു ഹേ സുദിവോ സുദിവഹ സുദിവം സുദിവോ സുദിവഹ സുദിവ. വ്യത്യാസമൊന്നുമില്ല. സുദിവ് ഭ്യാംന്നിരിക്കുന്നു. സുദിവ് ഭ്യാംന്നിരിക്കുമ്പോ എന്തുവരുന്നു? ദിവ ഉത്. അടുത്ത സൂത്രം ദിവോ അന്താദേശ ഉകാര സ്യാത് പദാന്തേ. ദിവിന് ഉകാരം അന്താദേശമായി വരുന്നു പദാന്തത്തിൽ. ദിവിന് ഉകാരം അന്താദേശമായി വരുന്നു പറയുമ്പോൾ ഏതിനു വരും? ദിവ്യന്റെ വകാരത്തിന് ഉകാരം വരും. സുദി ഉ. ഇവിടെ എന്തു വരുന്നു? എണ്ണു വരുന്നു. സുദിവ് ഭ്യാം വരുന്നു. പദസഞ്ജ വരുന്നത് എങ്ങനെയാണ്? പദസഞ്ജ വന്നു. വകാരത്തിന് സുദിവ് ഭ്യാം വരുന്നപ്പോ മകാരത്തിന് ഉകാരം വന്നു. സുദി വകാരത്തിന് ഉകാരം വന്നു. വികാണിച്ച് വന്നു. സുദ്യു ഭ്യാം. പദാന്തത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. സുദ്ധിഭി സുദ്ധിവേ സുദ്ധിഭ്യാം സുദ്ധിഭ്യ സുദ്ധിഭ്യാം സുദ്ധിഭ്യ ദിവ ഉത്തു വരുന്നു. സുദിവ സുദ്ധിഭ്യാം സുദ്ധിഭ്യ സുദിവ സുദി ഓഹോ സുദിവ് ആം സുദിവാം സുദ്ധിവി സുദിവോഹോ സുദ്ധ്യുഷു. കഴിഞ്ഞല്ലോ. ഇവിടെ ദിവ് സുദിവ് സു എന്നിരിക്കുമ്പോ ഹലിംഗ്യാഭ്യോ ദുരുക സുദിസ്യ പ്ലുത്തം ഹൽ എന്നുള്ള സൂത്രപ്രകാരം സുലോപിക്കാമോ? എങ്ങനെ ലോപിച്ചോ? എന്തുകൊണ്ട്? ദിവത്വം ഉപകാരമായി. ദിവ ഔത്ത് വന്നു കഴിഞ്ഞാൽ സുലഭിക്കോ? അല്ലല്ല. പക്ഷെ സ്ഥാനിവദാദേശോ അനൽവിദു സ്ഥാനിവത്വം മാനിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ഹല്ലാവും. സ്ഥാനി എന്താണ്? വകാരം. വകാരം ഹല്ലാണ്. ഇപ്പൊ സ്ഥാനീയത്വനെ ഇത് ഹല്ലായിക്കഴിഞ്ഞാൽ ഹൽമ്യാഭ്യപ്രകാരം സുലോഭിച്ചൂടെ സുലോഭിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കും. ആര് തീരുമാനിക്കും? എങ്ങനെ? ആ സ്ഥാനികതാദേശോ അനൽവിധോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനൽവിധി, അനൽവിധി എന്ന് പറയുന്നതിന് എന്താ അവിടെ വ്യാഖ്യാനിച്ചത്? അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞില്ല. ഇവിടെ ഒരു ഉദാഹരണം വന്നുകൊണ്ട് പറയുന്നു. അവിടെ എന്താ വൃത്തിയിൽ അർത്ഥം പറഞ്ഞത്? ആദേശ സ്ഥാനിക സ്യാദ് ബാക്കി നതു സ്ഥാനി അല് ആശ്രയ വിധവും. ആദേശത്തെ നമുക്ക് സ്ഥാനിയായി കണക്കാക്കാം. അത് പലയിടത്തും നമ്മൾ കണക്കാക്കി കഴിഞ്ഞു. ആ ഭാഗം നോക്കേണ്ട കാര്യമില്ല. ആദേശത്തെ സ്ഥാനിയാക്കാം. അത്രയും നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആദേശം ഏതാണ്? അതിനെ സ്ഥാനിയാക്കി അതെന്തായി മാറും? ഹല്ലാവും. കാരണം വകാരം ഹല്ലിപ്പെടുന്നതാണ്. പിന്നെ ഒരു ആദേശത്തെ സ്ഥാനിയാക്കണമോ സ്ഥാനിയാക്കണ്ടേ, ഇതിന്റെ ആവശ്യം വരുന്നത് എവിടെയാണ്? ആ സ്ഥാനത്ത് ആദേശം വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി മറ്റൊരു വിധി വരുമ്പോഴാണ്. സ്ഥാനികത്വത്തിന്റെ ആവശ്യം വരുന്നത് അതാണ്. ഒരു സ്ഥാനിക്ക് ഒരാദേശം വന്നു കഴിഞ്ഞതിന് ശേഷം അതേ സ്ഥാനത്ത് പ്രവർത്തിക്കാനായി മറ്റൊരു വിധി വരുമ്പോഴാണ് ആദേശ സ്ഥാനിയെ പോലെ ആകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നു. ഇവിടെ ദിവിന്റെ വകാരത്തിൽ എന്ത് വന്നു? ഔകാരം. ഔ എന്ന് പറയുന്ന അച്ചാണ്. അപ്പോൾ ഹൽങ്ങാഭ്യോ ദുരിവാസിവൃത്തങ്ങൾ പ്രവർത്തിക്കത്തില്ല. അതിന് ഹല്ല് വേണം. അപ്പോഴാണ് ചിന്തിക്കുന്നത് ദീർഘ ഹൽങ്ങാഭ്യോ ദുരിവാസൂസ്യ അർത്ഥങ്ങൾ പ്രകാരം ലോപം പ്രാപ്തമാവുമ്പോഴാണ് ചിന്തിക്കുന്നത് ഇതിനെ സ്ഥാനികത്തായി ഗ്രഹിച്ചുകൊണ്ട് ലോപം പ്രവർത്തിക്കാമോ എന്ന്. അങ്ങനെ ലോപത്തെ പ്രവർത്തിപ്പിക്കാൻ നോക്കുന്ന സൂത്രം ഏതാണ്? ഹൽങ്ങാഭ്യോ ദുരിവാസൂസ്യവൃത്തം. ആ സൂത്രമാണ് നോക്കുന്നത്. അവിടെ സ്ഥാനികത്വേന ആദേശത്തെ സ്ഥാനിയാക്കിക്കൊണ്ട് അതിനെ ഹല്ലായി കണ്ടുകൊണ്ട് സൂന ലോപിക്കാമെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാനിക്ക് ആദേശം വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രവർത്തിക്കാൻ വരുന്ന മറ്റൊരു വിധി, ആ വിധിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് സ്ഥാനി അല്ല ആശ്രയ വിധിയാണോ അല്ലയോ എന്ന്. ഏത് വിധിയാണ്? കന്യാഭ്യോ ദുർഗാസ്യവൃത്തങ്ങൾ പോലെയുള്ള അവിടെ പ്രവർത്തിക്കാൻ പോകുന്ന വിധികളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ വിധി എന്തിനെ ആശ്രയിക്കുന്നു? സ്ഥാനിയായിരിക്കുന്ന അല്ലിനെ ആശ്രയിക്കുന്നോ ഇല്ലയോ? എന്തിനു വേണ്ടി ആശ്രയിക്കുന്നു? ആ വിധിയുടെ കാര്യം നടപ്പിലാക്കാൻ. ഇവിടുത്തെ വിധിയുടെ കാര്യം നടപ്പിലാക്കുന്ന എന്ത് കാര്യമാണ് നടപ്പിലാക്കുന്നത്? ലോപം. ആ ലോപത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ സൂത്രം സ്ഥാനിയായ അല്ലിനെ ആശ്രയിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഈ ലോപവിധി സ്ഥാനി അല്ലിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ സ്ഥാനികത്വം വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദേശ ഔവിനെ ഹല്ലായി കണക്കാക്കാൻ കഴിയില്ല. ഇനി സ്ഥാനി അല്ലിനെ ആശ്രയിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ഥാനികത്വം വരും. അവിടെ പറഞ്ഞു നദു സ്ഥാനി അല്ല ആശ്രയവിധു. ഇനിയിവിടെ നോക്കുക, സ്ഥാനിയായിരിക്കുന്ന അല്ലിനെ ആശ്രയിക്കുന്ന വിധിയാണോ നോക്കുക. ഇവിടെ സ്ഥാനി ഏതാണ്? ബകാരം. അത് ഉറക്കണം. പിന്നെ നോക്കേണ്ടത് സ്ഥാനി ആയ അല്ലിനെ ആശ്രയിക്കുന്നുണ്ടോ എന്നാണ്. ഇവിടെ വകാരം എന്ന് പറയുന്നത് അല്ലാണോ എന്ന് നോക്കണം. ആണോ? അപ്പോൾ വകാരം എന്ന് പറയുന്നത് സ്ഥാനിയാണ്. എന്തിൻ്റെ സ്ഥാനി? ഔകാരത്തിൻ്റെ സ്ഥാനി. ആദേശമായി വരുന്ന ഔകാരത്തിൻ്റെ സ്ഥാനിയാണ്. അത് അല്ലുവാണ്. ആണല്ലോ. ഇനി നോക്കേണ്ടത് ആ വിധി അതിൻ്റെ കാര്യമായ ലോഭത്തിന് വേണ്ടി ഈ സ്ഥാനിയായ അല്ലിനെ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? അതോ ഉണ്ടോ? രണ്ടിലേതെങ്കിലും ഒരു ഉത്തരം മതി. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നോ അഭിപ്രായം, ഇല്ലെന്നോ അഭിപ്രായം? ഉണ്ടെന്ന് പറയുന്നവരുടെ അഭിപ്രായം ആദ്യം കേൾക്കട്ടെ. ഉണ്ട് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഹല്ല്, ഹല്ലിരുന്നാലേ ലോഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ വിധി ഹല്ലിങ്ങ ഭ്യോ ദീർഘാസിസ് അവൃത്തം എന്ന് പറയുന്ന വിധി ഹല്ലിനെ ആശ്രയിക്കുന്നു. കാരണം ആ വിധി പറയുന്നത് എന്താണ്? ഹല്ലിരുന്നാലേ പരത്തിലസു ലോപിക്കത്തുള്ളൂ. അപ്പോൾ അത് ഹല്ലിനെ ആശ്രയിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നവരുടെ അഭിപ്രായം എന്താണ്? ബകാരം എന്ന് പറയുന്നത് സ്ഥാനിയാണെന്ന് പറഞ്ഞു, അല്ലാണെന്ന് പറഞ്ഞു. അതിനെ ആശ്രയിച്ചിട്ടാണോ ലോകത്തെ വിധിക്കുന്നത്? അത് മാത്രമാണോ അല്ലേന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. സ്ഥാനിയായിരിക്കുന്ന അല്ലിനെ ആശ്രയിക്കുന്നുണ്ടോ എന്നേ ചോദിച്ചുള്ളൂ. ലോകം വിധിക്കുന്നതിന് ഉണ്ടോ അതോ ഇല്ലയോ? ഉറപ്പിച്ചൊരഭിപ്രായം പറയണം. എന്തുകൊണ്ടില്ല? മാത്രത്തിന്റെ കാര്യം ചോദിച്ചില്ലല്ലോ. ഹല്ലെന്ന് പറയുമ്പോൾ വകാരത്തെ എടുക്കാൻ പാടില്ലെന്നാണ്. ശരിയാണോ? ഹല്ലെന്ന് പറഞ്ഞ ഹല്ലെന്ന് പറയുന്നതുകൊണ്ട് വകാരത്തെ എടുക്കാൻ പാടില്ലെന്നാണ്. അപ്പോ ഹല്ലെന്ന് പറയുന്ന വകാരത്തെ ആശ്രയിക്കുന്നുണ്ടോ സുലോപം? ആ വളഞ്ഞെങ്ങനെ ആശ്രയിക്കുന്നത്? നേരിട്ട് ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളഞ്ഞാശ്രയിക്കുന്നു എന്നാണ്. അതെങ്ങനെയാണ്? ഹല്ലെന്ന് പറഞ്ഞാൽ വകാരമാണല്ലോ. കാരണം വാ കാ ചാന്നൊക്കെ പറയുന്നതിന് ഹല്ലെന്നാ പറയുന്നു. ഓത്തോ നിത് എന്ന് പറയുന്നിടത്ത് അവിടെ ഓ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ നേരിട്ട് ഇപ്പോൾ ഈ കോയണച്ചി ഇക്കെന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് ഈയുടെ സ്ഥാനത്ത് എണ്ണ് വരാൻ പാടില്ല. എന്തുകൊണ്ട്? ഈയെ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതിന് പ്രത്യാഹാരം എന്തിനുണ്ടാക്കി പാണിനി? എല്ലായിടത്തും നേരിട്ട് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഇകോയണച്ചി എന്ന് പറയുന്ന സൂത്രം എങ്ങനെയായി മാറും? ഈ എൺ അയുണ്ണറൽ കേവം അയോച്ച് ഇങ്ങനെ സൂത്രം ഉണ്ടാക്കില്ലേ? അപ്പൊ ഇതാരാ പറഞ്ഞത്? എല്ലായിടത്തും നേരിട്ട് പറഞ്ഞാലേ സൂത്രമാവുന്നു. അപ്പൊ സൂത്രം അല്ലാതെ ആകത്തില്ലേ? അപ്പോ ആ ഒരു വ്യത്യാസമുണ്ട്. സ്ഥാനിയായ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇവിടെ അവിടെ സൂത്രത്തിൽ പറഞ്ഞെന്താണ്? നദു സ്ഥാനിയല്ല ആശ്രയം. സ്ഥാനിവദാദേശോ അനൽവിധവും നദു സ്ഥാനി അല് ആശ്രയവിധവും സ്ഥാനിയായ അല് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഹന്യാഭ്യാസ ദുർഗാസ്തുതി ചവൃത്വം എന്ന് പറയുന്നതിൽ അല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹല്ലാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ലോപവിധി സ്ഥാനിയായ ഹല്ലിനെ ആശ്രയിക്കുന്നു. സ്ഥാനിവതാദേശമാണ് വിധി എന്ന് പറയുന്ന സൂത്രം പറയുന്നത് സ്ഥാനിയായ അല്ലിനെ ആശ്രയിക്കാൻ പാടില്ല. ലോപവിധി എന്ന് പറയുന്നത് അല്ലിനെ ആശ്രയിച്ചിട്ടല്ല ഹല്ലിനെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഉണ്ടോ? അങ്ങനെ ഒരു വ്യത്യാസമുള്ളപ്പോൾ ചിന്തിക്കേണ്ടത് ഈ ഹല്ലെന്ന് പറഞ്ഞാൽ അത് അല്ലിൽ ഉൾപ്പെടുമോ, അല്ലെന്ന് പറയുന്നുകൊണ്ട് ഹല്ലിനെ എടുക്കാമോ എന്നുള്ള കാര്യമാണ്. എടുക്കാം എന്നാണ്, അല്ലെന്ന് പറയുന്നുകൊണ്ട് ഹല്ലിനെ എടുക്കാം. ഇപ്പൊ ലോപവിധി എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനിയായ അല്ലിനെ ആശ്രയിക്കുന്നുണ്ട്. കാരണം അവിടെ വകാരം ഇരിക്കുന്നു, അത് അല്ലാണ്. എന്താ പറയുന്നത്? ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന സുലോപിക്കുമെന്നാണ്. അപ്പൊ സ്ഥാനിയായ ഹല്ലിനെ ആശ്രയിച്ചിട്ടാണ്. ഏത് രൂപത്തിൽ അതിനെ ആശ്രയിക്കുന്നു? അത് തന്നെ ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന ലോകത്തെ വിധിക്കുമ്പോൾ ഹല്ലിനെ ഏത് രൂപത്തിൽ ആശ്രയിക്കുന്നു? നിമിത്തമായിട്ട്. ഹല്ലിനെ നിമിത്തമായി ആശ്രയിച്ചിട്ടാണ് ലോകത്തെ വിധിക്കുന്നത്. അങ്ങനെ ഒരു വിധി വരുന്നിടത്ത് സ്ഥാനികത്വത്തെ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല എന്ന് പറയുന്നത് സ്ഥാനി അല്ല ആശ്രയ ഇവിടുത്തെ സ്ഥാനി എന്ന് പറയുന്ന വകാരം, ആ വകാരത്തെ നിമിത്തമായി ആശ്രയിച്ചിട്ടാണ് പരത്തിൽ സൂചന ലോപിപ്പിക്കുന്നത്. അതുകൊണ്ട് അലാശ്രയ വിധിയാണ് ഏത്? കന്യാഭ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വിധി വരുമ്പോൾ, പ്രവർത്തിക്കാൻ വരുമ്പോൾ സ്ഥാനികത്വം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആദേശമായിരിക്കുന്നത് ഔകാരമാണ്. അതിൽ സ്ഥാനിധർമ്മം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഹൽത്വം എന്ന ധർമ്മം വരാൻ പാടില്ല. അത് ഹല്ലല്ല. അത് ഹല്ലായാലേ എന്തു വരത്തുള്ളൂ? എന്തു വരത്തുള്ളൂ? സുലോഭം വരത്തുള്ളൂ. അത് ഹല്ലായി കഴിഞ്ഞാൽ മാത്രമേ സുലോഭം വരത്തുള്ളൂ. അത് ഹല്ലാകണമെങ്കിൽ എന്ത് വേണം? സ്ഥാനിത്വം വരണം. സ്ഥാനിത്വം വരണമെങ്കിൽ എന്ത് വേണം? സ്ഥാനിത്വം വരണമെങ്കിൽ എന്ത് വേണം? സ്ഥാനി അല്ലിനെ ആശ്രയിക്കാൻ പാടില്ല. വിധിസൂത്രം ഏതാണ് ഇവിടുത്തെ വിധിസൂത്രം? പക്ഷെ അതെന്ത് ചെയ്യുന്നു? സ്ഥാനി അല്ലിനെ ആശ്രയിക്കുന്നുണ്ട്. ഏത്? അങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സ്ഥാനിത്വം വരത്തില്ല. എവിടെ വരത്തില്ല? ആദേശമായ ഒരു സ്ഥാനിത്വം വരത്തില്ല. സ്ഥാനിത്വം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഔ എന്ന് പറയുന്ന എന്തല്ല? ഹല്ലല്ല. ഹല്ലല്ലെങ്കിൽ പരത്തിലിരിക്കുന്ന സു ലോപിക്കില്ല. അതുകൊണ്ട് സു ലോപിക്കുന്നില്ല. രൂപം അങ്ങനെ വരുന്നു സുദ്യൗ. അപ്പോ സ്ഥാനിപദാദേശം അനൽ വിധു എന്നിടത്ത് നതുസ്ഥന്യ സ്ഥാനിയല്ലാശ്ര വിധു എന്ന് പറഞ്ഞു. അലാശ്ര വിധികളിൽ സ്ഥാനിത്വത്തെ നിഷേധിക്കുന്നു. അപ്പോ ഹന്യാഭ്യുദ്ധീർഘാസ്യവൃത്തം ഹല്ലെന്ന് പറയുന്ന ഒരു അലാശ്ര വിധിയാണ്. ആ വിധി വരുന്നിടത്ത് സ്ഥാനിത്വം വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ സ്ഥാനിത്വം വരുന്നില്ല. ഔ എന്ന് പറയുന്ന ഔ തന്നെയാണ്, ഹല്ലല്ല. അതുകൊണ്ട് ഹല്യാഭ്യോ ദീർഘാശ്വസ്യവൃത്തങ്ങൾ പ്രകാരം സുലോപിക്കുന്നില്ല. മനസ്സിലായല്ലോ? ഇതുപോലെ ഇനിയും വരും. പിന്നെ അടുത്തൂടെ വരുന്നത് ദിവ ഔത്ത് എന്ന് വരുന്നിടത്ത് സുദീവ്. ഇവിടെ ദിവ് എന്നാണ് വന്നത്. ദിവ് എന്ന് പറയുന്ന ഒരു ധാതുവുണ്ട്. ദിവ് ദേവശബ്ദവും മറ്റും ഉണ്ടാകുന്നു. ദിവക്രീഡാ വിജഗീഷ വ്യവഹാര ദ്യുതി സ്തുതി മോദമത സ്വപ്ന കാന്തി ഗതിഷു പത്തർത്ഥമുള്ള ധാതുവാണ് ദിവധാതു. ആ ധാതുവിനെ അല്ല ഇവിടെ ഗ്രഹിക്കേണ്ടത്, ദിവ എന്ന് പറയുന്ന പ്രാതിപതികത്തെയാണ് ഗ്രഹിക്കേണ്ടത്. ദിവധാതുവുണ്ട്, ദിവ പ്രാതിപതികമുണ്ട്. ഇവിടെ ദിവ എന്ന് പറയുന്ന പ്രാതിപതികത്തെ ഗ്രഹിക്കാവൂ. എന്തുകൊണ്ട്? ദിവ് എന്ന് പറയുന്ന ധാതുവിന് ഒരു അനുബന്ധമുണ്ട്, ഉക്കാരം. അതിന് ദിവ എന്നല്ല ധാതു പടത്തിൽ കാണിച്ചിരിക്കുന്നത്, ദിവു എന്നാണ്. ഉഗിത്താക്കിയിരിക്കുകയാണ്, ഊനയിത്താക്കിയിരിക്കുകയാണ്. അതിന് വേറെ പ്രയോജനങ്ങളുണ്ട്. ഇവിടെ എന്താണ് ദിവു എന്നല്ല പറഞ്ഞ വിനയോ, ദിവ എന്നാണ്. എന്നുവെച്ചാൽ ഉകാര അനുബന്ധത്തെ ഇവിടെ ഗ്രഹിച്ചിട്ടില്ല, ഉകാര അനുബന്ധമുള്ള ശബ്ദത്തെയല്ല ഗ്രഹിച്ചിരിക്കുന്നത്. ഈ അനുബന്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അനുബന്ധം എന്ന് പറയുന്നത്? മുമ്പ് പറഞ്ഞത് എന്തെന്നാ ചോദിച്ചത്? അനുബന്ധത്തിന് മുമ്പ് എന്ത് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ദിവ് ഊ എന്നിരിക്കുന്നിടത്ത് ഉകാരം അനുബന്ധമാണ്. അനുബന്ധം എന്താണെന്നൊന്നു പറഞ്ഞിട്ടുണ്ട്. ഇസ്സഞ്ഞാ യോഗ്യത്വം, ഇസ്സഞ്ഞാ വിഷയത്വം വാ അനുബന്ധത്വം. ഇസ്സഞ്ഞയ്ക്ക് യോഗ്യത ഉണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇസ്സഞ്ഞ വന്നാലും ശരി. ദിവു എന്ന് പറയുന്നതിന്റെ ഉപകാരത്തിന് ഇസ്സഞ്ഞയ്ക്കുള്ള യോഗ്യത ഉണ്ട്. അത് ഇസ്സഞ്ഞ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലോപിച്ചു. അതാണ് ഇസ്സഞ്ഞാ യോഗ്യത്വം, ഇസ്സഞ്ഞാ വിഷയത്വം അനുബന്ധത്വം. ഇപ്പൊ ദിവുവിലെ ഉപകാരം എന്ന് പറയുന്നത് ഇസ്സഞ്ഞാ യോഗ്യമാണ്, പക്ഷെ ഇസ്സഞ്ഞ വന്ന് ലോപിച്ച് പോയില്ല, അപ്പൊ അത് അനുബന്ധമാണ്. അപ്പോ അത് അനുബന്ധമുള്ളതാണ് ദിവു. അങ്ങനെ ഒരു അനുബന്ധമില്ലാത്തതാണ് ഇത് ഇവിടുത്തെ ദിവ, ദിവു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദിവ എന്ന് കാണുമ്പം അസഞ്ഞ വന്ന് ലോപിച്ചു പോയ ദിവിനെ എടുക്കാം, ദിവ എന്ന് പറയുന്ന പ്രാതിപത്യം എടുക്കാം. ഇതിലേതിനെ ഇങ്ങനെയുള്ള വരുന്ന സ്ഥലത്ത് ഏതിനെ എടുക്കണം എന്നുള്ളതിനും പാണിനി പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിരനുബന്ധക ഗ്രഹണേ ന സാനുബന്ധകസ്യ. നിരനുബന്ധക ഗ്രഹണേ, ഏതെങ്കിലും സൂത്രത്തിൽ അനുബന്ധരഹിതമായ ഒരു ശബ്ദത്തെ കാണിച്ചിരിക്കുകയാണെങ്കിൽ, ഉദാഹരണം എന്താണ്? ദിവ. ഇവിടെ ദിവ ഉത്ത് എന്ന് പറയുന്നതിൽ ദിവ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നിരനുബന്ധക ഗ്രഹണം. നിരനുബന്ധകം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതിനെ ഗ്രഹിക്കുന്നിടത്ത് ന സാനുബന്ധകസ്യ, അനുബന്ധമുള്ളതിനെ ഗ്രഹിക്കാൻ പാടില്ല. അനുബന്ധമുള്ള ഏതാണ്? ദിവു ക്രീഡ വിജിഗീഷ വ്യവഹാര ദ്യുതി സ്ഥിതി മത മോദ സ്വപ്ന കാന്തി ഗതിഷു എന്ന് പറയുന്ന ധാതുവിനെ ഗ്രഹിക്കാൻ പാടില്ല. ആണ് നിരനുബന്ധക ഗ്രഹണേ ന സാനുബന്ധകസ്യ എന്നുള്ള പരിഭാഷ അനുസരിച്ച് ഇവിടെ ദിവു ധാതുവിനെ ഗ്രഹിക്കാൻ പാടില്ല, ദിവു പ്രാതിപത്യെ ഗ്രഹിക്കാവൂ. അതുകൊണ്ട് ദിവഗുത്തം എന്ന് പറയുന്നത് ദിവ പ്രാതിപതികത്തിൽ തന്നെ വരും. സുദ്യൗഹ് എന്ന രൂപം വന്നു. കാരണം ഇവിടെ അനുബന്ധമില്ലാതെ ദിവ എന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇപ്പൊ സംശയം വരും, ധാതുവായ ദിവാണോ അതോ പ്രാതിപതികമായ ദിവാണോ? സംശയം വരും. ഈ പ്രാതിപത്യത്തെ കുറിച്ചും ധാതുവിനെ കുറിച്ചും ഒക്കെ അറിവുള്ളവർക്ക് നമുക്കങ്ങനെ ഒരു സംശയം കടന്നു വന്നിട്ടില്ല. അങ്ങനെ വരുന്നവർക്ക് വേണ്ടി പറയുകയാണ്. കാരണം നമ്മൾ ധാതുപാഠം പഠിച്ചിട്ടില്ല, പിന്നെ നമുക്കങ്ങനെ സംശയം വരും. അപ്പോൾ പറയുന്നു, നിരനുബന്ധക ഗ്രഹണേ സാനുബന്ധകസ്യ, അനുബന്ധമുള്ളതിനെ ഗ്രഹിക്കരുത്, ആ പ്രശ്നമില്ല. അങ്ങനെ എന്ത് പ്രശ്നമുണ്ടായാലും അതിന് പരിഹാരമായിട്ടൊരു പരിഭാഷ അങ്ങ് പറഞ്ഞാൽ പോരെ, പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? സുദിവ് സുഖം തരുന്നപ്പോ ആദ്യം തന്നെ സുഖം കൊണ്ട് ലോപിച്ചില്ലെന്നാ പറഞ്ഞത്? ദിവാവത്ത് അങ്ങനെ സുലോപിക്കാത്ത എന്തെന്ന് ചോദിച്ചപ്പോഴത് പറഞ്ഞു സുദിവ് സുന്നിരിക്കുന്നു. അവിടെ സുലോപിച്ചു കഴിഞ്ഞാൽ സുദ്യോഹം നിരുപസിദ്ധിക്കോ? അതുകൊണ്ട് ലോപിക്കാത്തെന്നാ ചോദിച്ചത്. ദിവത്ത് വിശേഷമാണ്, അതുകൊണ്ട് അത് വന്നു. അപ്പൊ ബകാരാന്തം കഴിഞ്ഞു, ഇനി വരുന്നത് ഏതാണ്? രേഫം. ചതുര് ശബ്ദമാണ്. ഇതെല്ലാം ഉണാദിപ്പെട്ട ശബ്ദങ്ങളാണ്. ദിവ് ശബ്ദം, ചതുര് ശബ്ദമല്ല, ചരൂഢ ശബ്ദങ്ങളാണ്. വെറുതെ അവിടെ ഒരു സൂത്രം ഉണ്ടാകും, ചത്തയരുരൻ ചതുര ശബ്ദം, അങ്ങനെയെല്ലാം പറയും. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ശബ്ദം ഉണ്ടാക്കാം. ചതുര്, ഈ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? അങ്ങനെ ബഹുജനം മാത്രമേ ഉള്ളൂ. ചതുര് ജസ് എന്നിരിക്കുമ്പോൾ വരുന്നു, ഏത് സൂത്രം വരുന്നു? ചതുരനുഡു ഹോ രാം ഉദാത്തഹ. ചതുര് ശബ്ദത്തിന് സർവനാമസ്ഥാനം വരെ ഇരിക്കും, ആം വരും. ചതുര് ജസ് എന്നിരിക്കുമ്പോൾ ആം വരുന്നു. ആം വന്നു കഴിഞ്ഞാൽ സൂത്രം വരും, മിതോ അന്ത്യാത്തര മിത്താണ്. ആമിന് ശേഷിക്കുന്ന ഏതാണ്? ചതുരിലാമെന്ന് അങ്ങനെ ഇരിക്കും. ചതു ആ ര, ചതു ആ ര എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ഇഗണിച്ച് വന്നിട്ട് എന്തോന്നു? ചത്വ ര, ജസ് കൂട്ടിച്ചേർക്കുമ്പം ചത്വാര, സകാരത്തിന്റെ ഇത്തു വിസർഗം വരുമ്പോ ചത്വാരഹ. ചത്വാരഹ എന്ന് പറയുന്നു. ഇനി ചതുര് ശസ്തന്നിരിക്കുമ്പോഴോ? ചതുരാണ് ഒരു രാമുദാത്ത വരൂ. എന്തുകൊണ്ട്? അപ്പൊ ചതുര് അസന്നിരിക്കുമ്പോ ചതുർഭി ചതുർഭ്യഹ ചതുർഭ്യഹ. ചതുര് ആന്നിരിക്കുമ്പോ ഹർസും അധ്യാപകം നൊട്ട് വരുമോ? അപ്പോ വരുന്നു ഷഡ് ചതുർഭ്യശ്ച ഏഭ്യാമോ നുടാഗമഹ. ഷട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? ഏതാണ് ഷട്ടെന്ന് പറയുന്നത്? ഡെത്തിച്ച. എന്താണത് പറയുന്നത്? എന്താണ് വൃത്തി പറയുന്നത്? ആ ഡത്യന്തമായ ബഹുഗണ ബത്തുടത്തി സംഖ്യ, അതിനെല്ലാം എന്ത് സംഖ്യയുണ്ട്? അതിൽ പറയുന്നു ഡത്തിച്ച ഡത്യന്തമായ സംഖ്യക്ക് ഷഡ് സംഖ്യയുണ്ട്. നമ്മുടെ ഷട്ട് എന്ന് പറയുന്നുണ്ട് ഷഡ് സംഖ്യയുള്ള ശബ്ദങ്ങളെ ഗ്രഹിച്ചോളൂ. അനുഗ്രഹിക്കണം. ഷഡ് ശബ്ദത്തെയും ഗ്രഹിക്കാം. ഷഡ് ശബ്ദത്തെയും ഗ്രഹിക്കാം, ഷഡ് സംജ്ഞയുടെ ശബ്ദങ്ങളെയും ഗ്രഹിക്കാം. രണ്ടിന്റെയും പ്രാപ്തി വരുന്നു. ഇനിയൊരു ഷഡ് ശബ്ദമുണ്ട്, അതേതാണ്? ഷഡ് എന്ന് പറയുന്ന ഷഡ് ഷണ്ണാം എന്ന് വരുന്ന ഷഡ് സംജ്ഞയുള്ളതിനെ ഗ്രഹിക്കാം. ഷഡ് സംജ്ഞ നേരത്തെ വിധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഷഡ് ശബ്ദം വരുമ്പോഴത്തേക്ക് നമ്മളത് പഠിക്കും. ഷഡ് എന്നുള്ളതുകൊണ്ട് ഏതിനാണ് ഗ്രഹിക്കേണ്ടത്? എന്തുകൊണ്ട് ഷണ്ണാം എന്നുള്ളത്? ഷണ്ണാം എന്നുള്ളത് നമ്മളെങ്ങനെയാണ് പിരിച്ചത്? ഷഷ് അതിന് ഷഡാവും. ഷഡ് നാം നിരപ്പോ എന്തു വന്നു? അങ്ങനെ അതാണോ വന്നത്? അതെവിടെയാ വന്നത്? ഷണ്ണ അന്നാം നവതി നഗരീണാം ഇതി വാച്യം എന്ന പദാന്താറ്റോർ അനാം. ഷ്ടുത്വത്തെ നിഷേധിച്ചു. അനാം നാമിന് നിഷേധം ബാധകമല്ല എന്നുവെച്ചാൽ അഷ്ടുത്വം വരാം. അതിനാണ് വന്നത്. എന്നുവെച്ചാൽ അവിടെ അഷ്ടുത്വം വരുന്നു, നാം വന്നു. അപ്പോൾ അവിടെ നൊട്ട് വന്നു. പിന്നെ ഷട്ടെന്ന് പറയുന്നതുകൊണ്ട് ഷഡ് സംജ്ഞയുള്ളതിനെ എടുക്കണോ അതോ ഷഡിനെ എടുക്കണോ എന്നുള്ള കാര്യമൊക്കെ അവിടെ ചർച്ച ചെയ്യാം. ഇവിടെ ഇപ്പം ഇത് മാത്രം നോക്കുക. ചതുർഭ്യസ്ഥ ഇവിടെ ഏതാ ശബ്ദം? ചതുർശബ്ദത്തിൽ നിന്ന് പരത്തിലാമിരിക്കുന്നു. എന്തു വന്നു? നൊട്ട് വന്നു. നൊട്ട് വന്നു കഴിഞ്ഞപ്പോൾ ടിത്ത് വന്നു. ടിത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം വന്നു, അവിടെ എന്ത് വരുന്നു? ചതുർ നാം എന്ന് വന്നു. ചതുർ നാം, ചതുർ നാം എന്നിരിക്കുന്നിടത്ത്, ചതുർ നാം എന്നിരിക്കുന്നിടത്ത് നകാരത്തിന് നകാരം വരുന്ന സൂത്രമാണിത്. രഷാഭ്യാം നോ നഹ സമാന പദേ അനുവൃത്തിയൊന്നുമില്ല. വൃത്തിയുടെ ആവശ്യമില്ല. രക്ഷ അതിൻ്റെ രണ്ടിൻ്റെയും പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരും. നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ചതുർ നാം നിരുന്നു. രേപത്തിൻ്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വന്നു. ചതുർ നാം നായി. ചതുർ നാം എന്നായി നേരിട്ട് വിധിച്ചിരിക്കുകയാണ്. അട്കുപ്പാൻ വായ ബി എന്നുള്ളതുകൊണ്ട് വരും ഇവിടെ നകാരം. വരോ? എന്തുകൊണ്ട് വരാം? അതൊരു അഭിപ്രായം. ഇവിടെ വരാമെന്നും പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. വിവായ അപ്പി എന്ന് പറഞ്ഞു. വ്യവധാനം ഉള്ളപ്പോഴും അപ്പി എന്ന് പറഞ്ഞാൽ വ്യവധാനം ഇല്ലാത്തപ്പോഴും. ഏതേർ വ്യസ്തേർ യഥാസംഭവം എഴുതിച്ച വവായെ അപ്പി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? വ്യവധാനം ഇല്ലാത്തപ്പോഴും വരാം. അതിനാണല്ലോ അപ്പി എന്ന് പറഞ്ഞത്. അപ്പോ വ്യവധാനമില്ലെങ്കിലും വരാം. അങ്ങനെയാണെങ്കിൽ രക്ഷാഭ്യാനോണോ സമാനപതയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ വേണ്ട, വേണമെന്നറിയുന്നത് ഇത്ര നിർബന്ധം. എങ്ങനെ? എന്നാ പിന്നെ അത് ഇരുന്നോട്ടെ, അതിനുവേണ്ടി ഇരുന്നോട്ടെ. ഇതിന് അടുക്കുപ്പാണ് വയ അപ്പി എന്ന് പറയുന്ന സൂത്രത്തിനേക്ക് വേണ്ടി വയ അപ്പി എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് രക്ഷാഭ്യാനോണ സമാനപത അതിനു വേണ്ടിയിട്ട് ഇരുന്നോട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നോണ്ട് ആ സൂത്രത്തിൽ തന്നെ എന്തോന്നൊരു വ്യവായ അപ്പി എന്ന് പറഞ്ഞോ, വ്യവായം ഇല്ലാത്തപ്പോഴും അത് വ്യവായ എന്ന് പറയുന്നോണ്ട് കിട്ടുകയില്ലേ. വ്യവായ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യവായം ഉള്ളപ്പോ അപ്പി ചേർത്തോണ്ട് എന്തായി? കൃഷ്ണ രാമോ അപ്പി എന്ന് പറഞ്ഞ എന്താണ്? രാമനും കൂടാതെ ആരുണ്ട്? കൃഷ്ണൻ. അപ്പൊ വെറുതെ ആയിപ്പോവും പറയുന്നത്. കൃഷ്ണൻ ഇല്ലെങ്കിൽ അപ്പി എന്ന് പറയുന്നത് എന്തായിപ്പോവും? വ്യർത്ഥമായിപ്പോവും. രാമൻ എന്ന് പറഞ്ഞാൽ പോരെ, രാമനും എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇല്ലേ? പറയുന്നത് വ്യർത്ഥമായിപ്പോവും അപ്പി എന്ന് പറയുന്നു. അപ്പൊ ചിന്തിക്കണം, എന്തിനു വേണ്ടി പറഞ്ഞു? വേറെ എന്തുകൊണ്ട് അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥനായിത്തീരും. എന്തുകൊണ്ട്? രാമ എന്ന് പറയാൻ വന്നിരിക്കേ അപ്പി എന്ന് പറഞ്ഞപ്പം വേറെന്തോ അർത്ഥമുണ്ട്. അത് കൃഷ്ണനാണോ കേശവനാണോ നമ്മൾ കണ്ടുപിടിക്കണം. വ്യവായേ എന്ന് പറയാവുന്നിരിക്കേ അപ്പി എന്ന് പറഞ്ഞു. അപ്പോ അപ്പി എന്ന് എന്തിനു പറഞ്ഞു? വേറൊന്നും കിട്ടാനില്ല. അപ്പം വ്യവായം ഇല്ലാത്തപ്പോഴും ഒന്നേ അർത്ഥം കൊടുക്കാൻ പറ്റൂ. ഒന്ന് പറയൂ. ഇതും വേണം, അതിനു വേണ്ടി ഇത് വിധി എന്ന് പറയുന്ന അത് മതി. അപ്പൊ നോക്കാം, പൂർവസൂത്രം ഏത്? പരസൂത്രം ഏത്? പൂർവസൂത്രം. അപ്പം പിന്നെ പൂർവസൂത്രം ഏത്, പരസൂത്രം ഏത് നോക്കണം. പൂർവസൂത്രം. അപ്പൊ അതിൽ നിന്ന് പദങ്ങൾ ഇങ്ങോട്ട് വരും. അതിൽ നിന്ന് പദം ഇങ്ങോട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു പദമാകണം, ഒരു സൂത്രമാകണം. അങ്ങനെ രക്ഷാഭ്യാനോണ സമാന പദേ കൃപ്പനുവായേ പി. സൂത്രങ്ങളുടെ സംഹിതാപാഠത്തിൽ ഒന്നായി വരും. അതിനെ പിരിക്കുമ്പോഴാണ് രണ്ടാകുന്നത്. പദപാഠത്തിലാണ് അങ്ങനെ വരുന്നത്. രക്ഷാഭ്യാനോണ സമാന പദേ അടുക്കുപ്പനുവായേ പി രണ്ട് സൂത്രമാക്കുന്നത്. സംഹിതാപാഠം വരുമ്പം ഒറ്റ സൂത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സൂത്രമേ ഉള്ളൂ, ഇവിടെ രണ്ടില്ല. അല്ല, പിരിച്ചെടുക്കുമ്പോൾ ആ സൂത്രത്തിൽ നിന്ന് രക്ഷാഭ്യാനോണ സമാനപദം ഇങ്ങോട്ട് അനുവർത്തിക്കുന്നു. ഏതെങ്കിലും അട്ടുക്കുപ്പാനുവായ അപി. പക്ഷെ അട്ടുക്കുപ്പാനുവായ അപി എന്ന് പറയുന്ന സൂത്രത്തിൽ വിശേഷിച്ച് അപി എന്ന് പറഞ്ഞുകൊണ്ട് വ്യവധാനം ഉണ്ടെങ്കിലും വ്യവധാനം ഇല്ലെങ്കിലും എന്നുള്ള അർത്ഥം കിട്ടും. അങ്ങനെ വരുമ്പോൾ വിധി എന്ന് പറയുന്ന ഏ സൂത്രം ചെയ്യുന്നു? ഈ സൂത്രം അത്തരം സൂത്രത്തിൽ അനുവർത്തിക്കു വേണ്ടി. അല്ലെങ്കിൽ ഈ സൂത്രം പ്രവർത്തിക്കാം, വ്യവധാനമില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കാം. മറ്റൊന്ന് രണ്ടിടത്തും പ്രവർത്തിക്കാം, വ്യവധാനമുള്ളിടത്തും പ്രവർത്തിക്കാം, വ്യവധാനം ഇല്ലാത്തടത്തും. പണത്വം ഇരിക്കുന്നതിന് നമ്മൾ ഏതൊക്കെ സൂത്രങ്ങൾ പഠിച്ചു? ഒന്നട്ടുപ്പാനുവായവി, പിന്നെ പിന്നെ പിന്നെ അത് വാർത്തിക്കാൻ വേണ്ടി. അത് വാർത്തി വേണോ? ഋവണ്ണാം നശ്യണത്വം മത്യം. ഞാൻ ചോദിച്ചത് സൂത്രമാണോ? ഏ സൂത്രം നമ്മൾ പഠിച്ചത്? വേറെ ഒന്നും പഠിച്ചില്ലേ? നത്വം വിധിക്കാൻ വേറെ ഒന്നും പഠിച്ചില്ല. അത് ഇഷ്ടത്വമാണ് വിധിക്കുന്നത്, അണ്ണത്വമല്ല. നകാരം വരുന്നു, പക്ഷെ നത്വം വിധിക്കുകയല്ല, ഇഷ്ടത്വം വിധിക്കുന്നു. അതെന്ത് ചെയ്യുന്നു? നത്വം വിധിക്കുന്നു. നത്വവിധിയല്ലല്ലോ. നത്വവിധി എന്ന് പറയുന്നത് ഇവിടെ വന്നു എന്താണ്? രക്ഷാഭ്യാനോ നഹ, നഹ വിധിക്കുന്ന നത്വവിധി എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ ശരിയാണ്, നകാരം വരുന്നുണ്ടെങ്കിലും ഒന്നും നത്വവിധിയല്ല. എന്റെ ഓർമ്മയിലും വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് പറയുന്നു ചോദിച്ചാണ്. പഠിക്കാത്ത ഏതാണെന്ന് ഉള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വേണ്ടേ? പ്രത്യേകിച്ചും വ്യാകരണം പഠിക്കുമ്പോൾ പഠിച്ചതിന് മാത്രം ഉറപ്പ് പോരല്ലോ, പഠിക്കാത്തതുകൂടെ ഏതാണെന്ന് ഓർത്തിരിക്കണം. മറ്റത് വാർത്തകമാണ്. ഇവിടെ രഷാഭ്യാം രേഭഷകാരങ്ങൾക്ക് പരത്തിലിരിക്കുന്ന നകാരത്തിൽ നത്തും. പക്ഷെ ഇതിൽ ഋകാരം പറയുന്നുണ്ടോ? പക്ഷെ അവിടെ എന്താ പറഞ്ഞത്? ഋവർണ്ണാം നസ്യ നത്വം എന്ന് സൂത്രമുണ്ടോ? വാർത്തകമാണ്. ആ വാർത്തകത്തിന് ജ്ഞാപകം പാണിനി ഋവർണത്തിന് ശേഷം നകാരത്തിന് നകാരം വിധിച്ചതുകൊണ്ടാണ്, പാണിനി അങ്ങനെ പ്രയോഗിച്ചതുകൊണ്ടാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഋകാരത്തിന് ശേഷം പാണിനി നകാരം വിധിച്ചത് സൂത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് സൂത്രമാണ് ഓർമ്മയുണ്ട? അത് കണ്ടുകൊണ്ടാണ് വാർത്തകാരൻ പറഞ്ഞത് നകാരത്തിന്റെ പരത്തിൽ രേഭഷകാരത്തിന്റെ പരത്തിൽ നകാരത്തിന് നകാരം വരുന്നത് പോലെ ഋകാരത്തിന്റെ പരത്തിൽ നകാരത്തിൽ നകാരം വരാമെന്ന് പാണിനി ഒരു സൂത്രത്തിൽ പ്രയോഗിച്ചത് കണ്ടിട്ടാണ് വാർത്തകം ഉണ്ടാക്കിയത്. ആ സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞോ? പോത്ര പ്രശാസ്ത്രണാം, അത് തന്നെ പ്രശാസ്ത്ര നാം നിരുന്നാണ്. അവിടെ ഋകാരത്തിന്റെ പരത്തിൽ നകാരത്തിന്റെ അത്വം വിധിച്ചു അടുപ്പുപാണുവായ ഇപ്രകാരം വരത്തിൽ എന്തുകൊണ്ട്? അവിടെ പറയുന്നു രഷാഭ്യാനോണ സമാനപതി, രേഖകാരങ്ങൾക്ക് പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരും. പക്ഷെ അപ്തൻ തിരിച്ചെന്നുള്ള സൂത്രത്തിൽ പ്രശാസ്ത്രണാം, പ്രശാസ്ത്ര ശബ്ദത്തിന്റെ ഷഷ്ടി ഭവനമാണ്. അവിടെ നകാരത്തിന് നകാരം പാണിനി തന്നെ ചെയ്തിരിക്കുന്നു. അത് കണ്ടുകൊണ്ടാണ് അത് ജ്ഞാപകം വാർത്തകാരൻ വാർത്തകം ഉണ്ടാക്കിയത്. ഋവർണ്ണാം നസ്യ അപ്പോ ഇവിടെ എന്തായി? നത്വം വന്നു, ചതുർണാം. അടുത്ത സൂത്രം കാണിക്കുന്നു അച്ചോരഹാഭ്യാം ദേ, ഇത് മുമ്പ് പഠിച്ചതല്ലേ? അജഹപരാഭ്യാരേവഹകാരാഭ്യാം പരസീരോ ദ്വാസ, അങ്ങനെയാണ്. ചിലയിടത്ത് ആവശ്യമില്ലാത്ത സൂത്രങ്ങൾ വീണ്ടും കൊടുക്കും, ചിലയിടത്ത് ആവശ്യമുള്ള കൊടുക്കത്തില്ല. ഇവിടെ ഇപ്പൊ ഈ സൂത്രത്തിന്റെ കാര്യമില്ല. അതായത് അതുപോലെ എന്നാ ലോകാവ്യ നിഷ്ഠാഖലത്ത തൃണാം, അങ്ങനെയും പാണ്ഡി പ്രയോഗിച്ചിട്ടുണ്ട്. തൃണാം അവിടെയൊന്നും വരത്തില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തൃണെന്ന് പറയുന്നത്? എന്താണ് പ്രത്യയമാണ്. അപ്പൊ പ്രത്യയത്തിന്റെ നകാരത്തിന് നകാരം വെച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യയമാണെന്ന് തിരിച്ചറിയാൻ വയ്യാതെ വരും. കാരണം തൃണെന്നൊരു പ്രത്യയം ഇല്ല, പ്രത്യയമുള്ള ഏതാണ്? തൃണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് വരത്തില്ല സ്പഷ്ടപ്രതിപത്യർത്ഥം. കാരണം ഇത് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നു. പാണിനിയുടെ സൂത്രങ്ങൾ കൊണ്ട് തന്നെ പാണിനി പറയുന്നത് ബോധ്യപ്പെടാതെ വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള അബദ്ധം പാണിനി ചെയ്യും, വരത്തില്ല അത്. അപ്പോൾ ഇതെല്ലാം ആവശ്യമുള്ളിടത്തേക്ക് വേണ്ടിയിട്ടാണ്, ആവശ്യമില്ലാത്തടത്തേക്ക് വേണ്ടിയിട്ടല്ല. അവിടെ പ്രത്യയം ആയതുകൊണ്ട് തിരുന്നാണ് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നകാരം ഇല്ലാതെ. ഈ ചോദ്യം ന്യായമാണ്, തിരുന്നിരിക്കുന്നിടത്ത് റുവർണത്തിന്റെ പരത്തിലേക്ക് നകാരത്തിന് നകാരം വന്നുകൂടെ നിയോഗിച്ചാൽ ശരിയാണ്. പക്ഷെ സ്പഷ്ടപ്രതിപത്യർത്ഥം ന സമാനപദം ആയിരിക്കണം. ഇത് സമാനപദമാണ്, ഏകപദം, അഖണ്ഡപദം, ഏകപദം. പ്രത്യേകം ഇത് സമാസത്തിൽ വരുമ്പോൾ അതെല്ലാം പദങ്ങളാണ്. സമാസത്തിൻ്റെ ഘടകമായി വരുന്ന എല്ലാം പദങ്ങളാണ്. അങ്ങനെ പദമാക്കിയാലേ സമാസം ചെയ്യാൻ പറ്റും. നമ്മൾ സമാസത്തിൽ പഠിക്കും. തൃണെന്ന് പറയുന്ന ശബ്ദ പ്രത്യേകത്തെ അനുകരിച്ച് ഒരു ശബ്ദമാക്കി അതിനെ സുബന്ധമാക്കിയിട്ടാണ് സൂത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ദിത്വം ഇരിക്കുകയാണ്. അപ്പോ ദിത്വം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും. എരിന് ദിത്വം വന്നു രേഖത്തിന്റെ പരമിരിക്കുന്ന. ഇവിടെ എര് ഏതാണ്? അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നത്വം ഇരിക്കുന്ന സൂത്രത്തിന്റെ നമ്പർ എത്രയാണ്? ദിത്വം ഇരിക്കുന്ന ഏതാണ്? അപ്പോൾ ആദ്യം ഏത് വരും? നത്വം വന്നിട്ടാണ് ദിത്വം വരുന്നത്. ദിത്വം വന്നിട്ടല്ല നത്വം വരുന്നതുകൊണ്ട് പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. അപ്പോൾ ആദ്യം നത്വം വന്നു, പിന്നെ ദിത്വം വന്നപ്പോൾ ചതുർണാം. ഇത് വികല്പമാണ്, അതുകൊണ്ട് ഒരു നകാരം വരാം. ചതുർണാം ചതുർ സുപ്പ് സപ്തമി, ഇതിന് ചതുർസൂന്നിരിക്കുമ്പോ ചാത്തൂര് സൂന്നിരിക്കുമ്പോ അവിടെ സൂത്രം പ്രാപ്തമാകുന്നു. ഖരവസാനയോർ വിസർഗം വരേണ്ടാണ്. ഇപ്പോഴാണ് ഇവിടെ ഒരു സൂത്രം വരുന്നത്, നിയമസൂത്രം. രോഹോ സുപി രോരേവ വിസർഗ സുപി, സുപ്പ് പരമിരിക്കുമ്പോ രോരേവ വിസർഗ, രൂവിന്റെ രേഖത്തിന് മാത്രമേ വിസർഗം വരത്തുള്ളൂ. എന്നാണോ സുപ്പ് പരമിരിക്കുമ്പോ രൂവിന്റെ രേഖത്തിന് മാത്രമേ വിസർഗം വരത്തുള്ളൂ. എന്നുവെച്ചാൽ സസജുഷ ഒരു പ്രകാരം ഒരുത്തും വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആ രേഖത്തിന് മാത്രമേ വിസർഗം വരത്തുള്ളൂ. നിയമം ചെയ്യുകയാണ്. രോരേവ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്ത രേഖത്തിന് വിസർഗം. ഇവിടെ ചതുര് എന്ന് പറയുന്നത് പ്രാതിപദികത്തിലെ രേഖമാണ്, അത് ഉരൻ പ്രത്യയം വന്നാണ്, ഔണാധികമായ ഉരൻ പ്രത്യയം വന്നാണ്, അതിലെ ഉര് ആണ്. അത് ഋത്വപ്രകടനത്തിലെ രൂവല്ല, അപ്പൊ അതിന് വിസർഗം വരുമോ? പച്ചാത്തൂര് സൂന്നിരിക്കുന്നു. ഇത് പറയാണ് രോരേവ വിസർഗ സുപി. ഇത് എവിടത്തേക്ക്? സുപ്പ് പരമിരിക്കുമ്പോഴത്തേക്കുള്ളതാണ്. സുപ്പ് പരമിരിക്കുമ്പോ പൂർവത്തിലെ രേഖത്തിന് വിസർഗം വരികയാണെങ്കിൽ അത് ഋത്വപ്രകടനത്തിലെ രേഖമായിരിക്കണം, അല്ലാതെ പ്രാതിപദ്യത്തിലെ രേഖമായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിസർഗം വരൂ? വരില്ല. അപ്പൊ ചാത്തൂര് സൂ തന്നെ ഇരിക്കും. സകാരത്തിന് ഷത്വം വരും. ചാത്തൂര് സൂന്നിരിക്കും, ഷത്വം വരുന്ന എങ്ങനെ? ഇപ്പൊ ചതുർഷു എന്ന് വരും. ചതുർഷു ഇവിടെ ചാത്തൂര് ഷൂന്നിരിക്കുമ്പോ രേഖത്തിന് വീണ്ടും അച്ചോരഹാഭ്യാം അച്ചുണ്ട്. ചാത്തൂര് ഉകാരം രേഖമുണ്ട്, അതിന്റെ പരത്തിലിരിക്കുന്ന ഷകാരം എരിപ്പെടുന്നു. അപ്പോ വരാം, ദിത്വം വരാം. ഷസ്യദിത്വയെ പ്രാപ്തേ ഷകാരത്തിന് ദിത്വം പ്രാപ്തമാകുമ്പോൾ പറയുന്നു ശരോ അച്ചി അച്ചി പരെ ശരോ നദ്വ്യസ്തഹ. അച്ച് പരമിരിക്കുമ്പോൾ ശരീരന് ദിത്വം വരത്തില്ല, എവിടെയായാലും കൊള്ളാം. ശരീരന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ആ ശരീരന് ദിത്വം വരില്ല. ഇവിടുത്തെ ശരീരം ഏതാണ്? പരത്തിലിരിക്കുന്ന അച്ഛേതാണ്? ഏതുകാരം? സുപ്പിന്റെ ഉകാരം. ആ ഓ ഇരിക്കുന്നതുകൊണ്ട് അച്ചോരഹാഭ്യാം ദേ പ്രകാര ഷകാരത്തിന് ഋത്വം മനസ്സിലാ. ചതുർഷു ഒരു ഷകാരം വരുത്തും. ചതുർഷു എന്ന് രണ്ട് ഷകാരം വരത്തില്ല. അതുകൊണ്ട് എന്താ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷകാരം തന്നെ ഉച്ചരിക്കാൻ പാടാണ് വടക്കേ ഇന്ത്യക്കാർ. അത് ഷാന്ന് അവർക്ക് ഉച്ചരിക്കാൻ പറ്റില്ല, സാന്നൊക്കെ ഉച്ചരിക്കുന്നു. അപ്പൊ പിന്നെ രണ്ട് ഷകാരം വന്നു കഴിഞ്ഞാലോ? അതുകൊണ്ട് പാണിനി നോർത്ത് ഇന്ത്യക്കാർക്കൊരു റിസർവേഷൻ കൊടുത്താണ്. മലയാളിക്ക് പ്രശ്നമൊന്നുമില്ല, രണ്ട് ഷകാരം ഉണ്ടെന്ന് ഉച്ചരിക്കും, ചാദർഷു എന്ന് ഉച്ചരിക്കും. വടക്കേന്ത്യക്കാർക്ക് പറ്റത്തില്ല. തമിഴർക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുമോ? ശ്രമിക്കണം. ഓരോ ദേശമനുസരിച്ച് ഇതൊക്കെ. ഇപ്പൊ ചതുർഷു അച്ചു പേരെ സരോ നദ്യസ്ഥ ചതുർഷു എന്ന് വന്നു. ഇവിടെ ചതുർണാം നിരിക്കുന്നിടത്ത് നഗാരത്തിന് നത്തും വരാൻ വേണ്ടി ഒന്ന്, നഗാരത്തിന് ദിത്വം വരാൻ വേണ്ടി വേറെ സൂത്രം. ഏത്? നിയമസൂത്രം. നിയമം ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ചതുര് സൂന്നിരിക്കുമ്പം ഖരവസാനിയോർ വിസർഗം വരാം, അങ്ങനെ പ്രാപ്തമായിരിക്കെ വേറെ സൂത്രം വന്നിട്ട് പറയുകയാണ്. പരത്തിൽ അച്ചിരിക്കുമ്പോൾ ശരീരത്വം വരില്ല. അല്ല, റോസി പറയുന്നു സുപ്പിരിക്കുമ്പോ രോസുവി പറയുന്നു. അതായത് നിയമസൂത്രത്തെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാം അതിൽ ഏവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. ഭരവസാനയോർ വിസർജന പ്രകാരം വിസർഗം ഇവിടെ വരാം, വരാമെന്നിരിക്കെ പറയുകയാണ്. സുപ്പ് വരമിരിക്കുമ്പോൾ ഖരവസാനയോർ വിസർജനയെന്നുള്ള സൂത്രപ്രകാരം വരുന്ന ആ വിസർഗം രൂവിന് മാത്രമേ വരത്തുള്ളൂ, കേവല രേഖത്തിന് വരത്തില്ല. ഏവ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, നിയമം ചെയ്തിരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാം. അല്ലാത്തടത്ത് വരത്തില്ല എന്ന് വെച്ചാൽ രേഖത്തിന് വരത്തില്ല. ഇവിടെ നേരിട്ട് രേഖത്തിന് വരത്തില്ല എന്ന് പറഞ്ഞില്ല. അതാണ് നിയമസൂത്രങ്ങളുടെ, ഈ മീമാംസയുടെ നിയമമാണ്. നിയമസൂത്രങ്ങളുടെ പ്രയോജനം അതാണ്. നേരിട്ട് പറയേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ വളച്ചുകെട്ടി പറയുക ചെയ്യുന്നത്. രൂവിന് മാത്രമേ, മാത്ര ശബ്ദം ദേവശബ്ദം ഉപയോഗിച്ചു, രൂവിന് മാത്രമേ എന്ന് പറഞ്ഞതുകൊണ്ട് കേവല രേഖത്തിന് ഫലത്തിൽ വരത്തില്ല. അപ്പൊ ചതുർഷു എന്നിരിക്കും, ചതുഹു സൂന്നിരിക്കത്തില്ല. അതും എവിടെ? സുപ്പിരിക്കുമ്പോ. സുപ്പിരിക്കുമ്പോ ഇവിടെ സുപ്പാണല്ലോ ഇരിക്കുന്നത്. ചതുസ്സൂത്രി എന്നൊക്കെ പറയും. അവിടെ വിസർഗം വരാൻ ചതുരുണ്ട്, കാരണം പരത്തിലിരിക്കുന്ന എന്താണ്? സുപ്പല്ല. ചതുഹു സൂത്രി അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വരാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സുപ്പിരിക്കുന്നു. അതുകൊണ്ട് ചതുർഷു എന്നേ വരത്തുള്ളൂ. അതാണ് നിയമത്തിന്റെ ഗുണം. ശരോചി എന്ന് പറയുന്നത് നിഷേധിക്കുകയാണ്. പൂർവത്തിൽ നിന്നും ഇവിടെ ഇങ്ങോട്ട് നാ വരുന്നുണ്ട്. ദ്വിത്വം നാദിന്യാക്രോശേ പുത്രസ്യ. അവിടെ നിന്നിങ്ങോട്ട് അനുവർത്തി വരുന്നുണ്ട്. അപ്പോ നിഷേധിക്കുകയാണ് ആദിനി ശബ്ദം. പുത്രാദിനി തുമസിപ്പാവേ എന്നൊക്കെ വരുന്നിടത്ത് നമ്മളിനി പഠിക്കുക അത് സിദ്ധാന്തമോതിയില്ല. പഠിക്കുന്നതാണ് അവിടെ ദിത്വം നിഷേധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആദിന്യാക്രോശിയ പുത്ര ഇവിടുന്ന് നാ നിഷേധം ഇങ്ങോട്ട് വരെയാണ്. അതാണ് നിഷേധിക്കുന്നത്.